ശ്രീകൃഷ്ണേ ഇവിടെ രണ്ട് പക്ഷമാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് വർണ്ണപക്ഷം, മറ്റൊന്ന് സ്ഫോടപക്ഷം. വർണ്ണം എന്ന് പറയുന്നത് ശബ്ദമാണ്. അണച്ച് ഹല്ല് എന്ന് നമ്മൾ പറയുന്നതാണ് വർണ്ണങ്ങൾ. സ്ഫോടം എന്ന് പറയുന്നത് ശബ്ദം തന്നെ, പക്ഷെ അത് വർണ്ണങ്ങളല്ല, രാമ കൃഷ്ണ തുടങ്ങിയ ശബ്ദങ്ങൾ, അതിനാണ് സ്ഫോടം എന്ന് പറയുന്നത്. അർത്ഥബോധമുണ്ടാകുന്നത് കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു ശബ്ദം കേൾക്കുമ്പോൾ അർത്ഥം ബോധമുണ്ടാകുന്നു, അക്കാര്യത്തിൽ ആർക്കും വിവാദമില്ല. ഗോഹു എന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അർത്ഥത്തിന്റെ ബോധമുണ്ടാകും. ഇത് വർണ്ണങ്ങളിൽ നിന്നാണോ ബോധമുണ്ടാകുന്നത്, അതേ സ്ഫോടത്തിൽ നിന്നാണ്, ഇക്കാര്യത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് മീമാംസകർ പറയുന്നത് വർണ്ണങ്ങളിൽ നിന്ന് തന്നെയാണ് ബോധമുണ്ടാകുന്നത്. വൈയാകരണന്മാർ പറയുന്ന എന്താണ്, വർണ്ണങ്ങളിൽ നിന്നല്ല, ആ വർണ്ണങ്ങളിൽ നിന്ന് വേറിട്ട് ഒരു ശബ്ദമുണ്ടാവും, അതിനാണ് സ്ഫോടം എന്ന് പറയുന്നത്. ഉദാഹരണം ഗോഹു, ഇത് ശബ്ദസ്ഫോടമാണ്. അങ്ങനെയൊന്നുണ്ടാകുന്നു വർണ്ണങ്ങളിൽ നിന്നും വേറിട്ട്, അതിൽ നിന്നാണ് അർത്ഥബോധം ഉണ്ടാകുന്നത് എന്നാണ്. എന്തുകൊണ്ട് വർണ്ണങ്ങളിൽ നിന്നും ബോധം ഉണ്ടായിക്കൂടാ? അതായത് വർണ്ണങ്ങളാണല്ലോ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്നത്. അപ്പം വർണ്ണങ്ങളിൽ നിന്നൊരു സ്ഫോടശബ്ദം, ആ സ്ഫോടശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം, ഇത്രയും വളഞ്ഞു പോകുന്ന എന്തിനു? വർണ്ണങ്ങളും അർത്ഥവും, വെറും വർണ്ണമല്ല, വർണ്ണങ്ങളുടെ ബോധം, അതിൽ നിന്ന് അർത്ഥത്തെക്കുറിച്ചുള്ള ബോധം. ഗൗഹു എന്ന് പറയുമ്പം ഗകാരം, ഔകാരം, വിസർഗം, ഈ വർണ്ണങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. ഈ ബോധത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗൗ എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് പകരം ഇതിന് മധ്യത്തിൽ സ്ഫോടം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ കൂടെ സ്വീകരിക്കുന്നു വൈയാകരണന്മാര്. ഗൗ എന്ന് ഉച്ചരിക്കുമ്പോൾ ഗകാര ഔകാര വിസർഗരൂപത്തിലുള്ള വർണ്ണത്തിന്റെ ബോധം ഉണ്ടാവും, പക്ഷെ അവിടെ അതിൽ നിന്ന് സ്ഫോടം എന്ന ഒരു ശബ്ദം, അതെന്താണ്? ഗൗ എന്ന് പറയുന്ന ഒരു ശബ്ദം, അത് ബുദ്ധിയിൽ വരുന്നു. അതിൽ നിന്ന് അർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു എന്നാണ്. ഇപ്പൊ വർണ്ണബോധത്തിനും അർത്ഥബോധത്തിനും മധ്യത്തിലിടയ്ക്ക് സ്ഫോടം എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന്റെ ബോധം ഉണ്ടാകണം, എന്നാലേ അർത്ഥബോധം ഉണ്ടാകുന്നതാണ്. ഇതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഫോട ശബ്ദത്തെ സ്വീകരിക്കുന്നതിനുള്ള യുക്തിയും പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായ യുക്തി എന്താണോ? വർണ്ണങ്ങൾ അനിത്യമാണ്, ഉച്ചാരണ പ്രധ്വംസികളാണ്, ഉച്ചരിക്കുന്നു, ഉച്ചരിച്ചാലേ ശ്രവിക്കാൻ പറ്റും, ശ്രവിച്ചാലേ അർത്ഥത്തിന്റെ ബോധം ഉണ്ടാവും. ഒരു ക്ഷണം മാത്രം നിലനിൽക്കുന്നു, എന്നുവെച്ചാൽ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. അനിത്യമായ ശബ്ദങ്ങളിൽ നിന്ന് എങ്ങനെ ബോധമുണ്ടാകും? അതാണ് പ്രധാനമായി ഇവിടെ വരുന്ന ദോഷം. വർണ്ണം അനിത്യമാണ്, അതിൽ നിന്ന് ബോധമുണ്ടാകത്തില്ല. ഇവിടെ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ട്? ജഗത്തിന്റെ സൃഷ്ടിക്ക് ശബ്ദം നിമിത്തമാണെന്ന് പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കും? ക്ഷണികങ്ങളായ ഈ വർണ്ണങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് എങ്ങനെ നിമിത്തമാകും? സാധ്യമല്ല. പക്ഷേ വേദം പറഞ്ഞിരിക്കുന്നു ശബ്ദം നിമിത്തമാണ്. വേദം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ലോകത്തിലും അനുഭവം അങ്ങനെയാണ്. കാരണം ഒരു സൃഷ്ടിക്ക് മുമ്പ് ചിന്ത വരുന്നു, ചിന്ത ശബ്ദാത്മകമാണ്. അപ്പൊ ശബ്ദത്തെ നിമിത്തമായി സ്വീകരിച്ചേ പറ്റില്ല. അപ്പം ശരി, ശബ്ദത്തെ നിമിത്തമായി സ്വീകരിക്കാം, അങ്ങനെ സ്വീകരിക്കേണ്ടി വന്നാൽ വർണ്ണങ്ങളെയല്ല അവിടെ ശബ്ദമായി സ്വീകരിക്കുന്നത്, സ്ഫോടത്തെയായിരിക്കും. അതിന് സ്ഫോടം എന്ന് പറയുന്ന ഒരു പേര് പണ്ടേതോ ഒരു ആചാര്യം കൊടുത്താണ്. സ്ഫുട വികസന എന്ന് പറഞ്ഞൊരു ധാതു ഉണ്ട്. സ്ഫുടതി എന്ന് വെച്ചാൽ വികസിക്കുന്നു എന്നാണ്. പുഷ്പവും മറ്റും വികസിക്കുന്നതിന് വരും, അതിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടാകുന്നു. അതിൽ നിന്ന് തന്നെ സ്ഫോടനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ചെറുതായിരിക്കുന്ന ഒന്ന് പെട്ടെന്ന് വലുതായി വരുന്നു, അതിനെ നമ്മൾ സ്ഫോടനം എന്ന് പറയുന്നത്. ശബ്ദവും മറ്റും സ്ഫുടത്തി സ്ഫുടത്തെ എന്ന് പറയും. അതുപോലെ ഒന്നിങ്ങനെ സ്ഫുടിക്കുന്നു, ഈ വർണ്ണങ്ങൾ നിന്ന് ഒരു ശബ്ദം സ്ഫുടിക്കുന്നു, വേറിട്ടൊരു ശബ്ദം. അതുകൊണ്ട് അതിന് സ്ഫോടം എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് പറഞ്ഞ ആചാര്യനെ സ്ഫോടായനൻ എന്നും പറയുന്നു. സ്ഫോടായനൻ എന്ന് പറയുന്ന ഒരാചാര്യനാണ് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതെന്നാണ്. പക്ഷെ സ്ഫോടായനൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ എഴുതിയ പുസ്തകമൊന്നും ഇപ്പോൾ ലഭ്യമല്ല, ഗ്രന്ഥങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ആചാര്യനെ കുറിച്ച് പാണിനിയും പറയുന്നുണ്ട്. അവൻ സ്ഫോടായനസ്യ സൂത്രങ്ങളൊക്കെ ഈ ആചാര്യന്റെ പേര് നിർദ്ദേശിക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിലൊന്നും എഴുതി വയ്ക്കാൻ സൗകര്യമില്ലായിരുന്നുകൊണ്ട് പലതൊക്കെ നഷ്ടപ്പെട്ടു, പല പരമ്പരകളും അസ്തമിച്ചു പോയി. അത് വെറുതെ അങ്ങനെ ചിന്തിച്ചതല്ല, കാരണം അനുഭവത്തെ പിന്തുടർന്ന് തന്നെ ശബ്ദങ്ങൾ കേൾക്കുന്നു, അത് നിശ്ചു പോകുന്നു. അപ്പോൾ അർത്ഥത്തെ ബോധിക്കണമെങ്കിൽ ഒന്ന് വേണം, വർണ്ണങ്ങളിൽ നിന്ന് അത് സാധ്യമല്ല. അത് നിത്യവുമായിരിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. വർണ്ണത്തിൽ നിന്ന് അർത്ഥത്തെ ബോധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സാധിക്കില്ല? അതിന് പല വ്യക്തികൾ പറഞ്ഞു. വർണ്ണം ബോധിക്കേണ്ട വർണ്ണത്തിന്റെ സമുദായമാണ് എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല, എന്തുകൊണ്ട്? വർണ്ണത്തിന് ക്രമമുണ്ട്, അതിൻ്റെ ഒരു സമുദായം, പലത് കൂടി ചേർന്ന് ഒന്നായിരിക്കുന്നതാണ് സമുദായം എന്ന് പറയുന്നത്, വർണ്ണത്തിന്റെ സമുദായം. അങ്ങനെ ഒന്നും സാധ്യമല്ല എന്നാണ്. ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ സമുദായം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന NSS SNDP എന്നുമല്ല. അങ്ങനെയൊന്നും ചിന്തിച്ചു കളയരുത്. ഇവിടെ സമുദായം എന്ന് പറയുമ്പോൾ ആ വർണ്ണങ്ങൾ 1, 2, 3, 4 എന്നിങ്ങനെ വർണ്ണങ്ങൾ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് അസാധ്യമായി തീരുന്നു, ഓരോന്ന് നശിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് വരാമെങ്കിൽ ഒരു സമുദായം ഉണ്ടാവും, അത് സംഭവിക്കുന്നില്ല. സ്ഫോട ശബ്ദം എന്ന് പറയുന്നതോ അതിൽ പലതില്ല, അത് അതിനെ സമുദായം എന്ന് വിളിക്കാനും പറ്റത്തില്ല. അത് ഒന്നാണ് ദോഹു, ഇത് ഒറ്റ ശബ്ദമാണ്, സമുദായങ്ങളല്ല. വർണ്ണങ്ങളെടുത്താലും അതിനൊരു സമുദായമാകാനും പറ്റത്തില്ല, നശിച്ചു പോകുന്നുണ്ട്. അതിന് ഉദാഹരണം പറയും, ഇനി വരും. ഉറുമ്പ് ഇങ്ങനെ പോകുന്നു, ഉറുമ്പ് എഴഞ്ഞു പോകുന്നു, അത് 1, 2, 3 അങ്ങനെയാണ്. 10 ഉറുമ്പ് ഇങ്ങനെ വരിവരിയായി പോകുന്നു, അത് ഓരോന്നും വേറെ വേറെയാണ്. സ്ഫോടവാദി പറയുന്ന അതിനൊരു സമുദായം എന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം ഓരോന്നും വേറെ വേറെയല്ല. 10 ഉറുമ്പും കൂടെ ചേർന്നിട്ട് ഒരു ഒന്നാകുന്നുണ്ടോ? ഇല്ല. ശരിയാണ്, അത് ഒന്നിന് പറയുമോ, ഒന്നെ സഞ്ചരിക്കുന്നുണ്ടോ, പക്ഷെ അതിനൊരു സമുദായം എന്ന് പറയാൻ പറ്റത്തില്ല. സമുദായം ആണെങ്കിൽ അത് ഒന്നാവണം. പക്ഷെ നമ്മൾ സാധാരണ പറയുമ്പോൾ അതിനെല്ലാത്തിനെയും കൂടെ ചേർത്തിട്ട് സമുദായം എന്ന് പറയും. അത് സാധ്യമല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് ബോധമുണ്ടാകത്തില്ല. പിന്നെ സംസ്കാരം വന്നാലോ? സംസ്കാരം അതീന്ദ്രിയമാണ്, അതിൽ നിന്ന് ബോധമുണ്ടാകത്തില്ല. അതിന് ഉദാഹരണം പറഞ്ഞു. എന്താ ദോഷം വരുന്നത്? സംബന്ധത്തെ ഗ്രഹിക്കാൻ ആക്കത്തില്ല. ധൂമവും വന്യയും തമ്മിലുള്ള സംബന്ധത്തെ ഗ്രഹിച്ചാൽ വന്യയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുക. അതീന്ദ്രിയമായ ഒന്നിലൂടെ സംബന്ധത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയല്ല, അതിനുള്ള ദോഷം പറഞ്ഞു. അപ്രത്യക്ഷത്വ സംസ്കാരമാണോ? ഇനി സംസ്കാരകാര്യമായ സ്മൃതിയാണെങ്കിലും അതിനും ഇതേ ദോഷം തന്നെ. അതും ക്രമമായിട്ടേ വരും. അതിനൊരു ക്രമമായിരിക്കുന്ന ഒന്നിന് സമുദായം പറ്റത്തില്ലെന്നാണ് പൂർവശിയുടെ വാദം. എങ്ങനെയാണോ ആ ശബ്ദത്തിൻ്റെ ഓരോ വർണ്ണങ്ങളുടെയും ഞാന് ക്രമമായി വരുന്നത്, ആ സ്മൃതിയും ക്രമമായി വരും, ഒന്നിന് പിറകെ ഒന്നായിട്ടേ വരത്തുള്ളൂ. കാരണം ഓരോ ശബ്ദത്തിൻ്റെയും സ്മൃതിയല്ല, ഒന്നിനു പിറകെ ഒന്നായി വന്നു കഴിഞ്ഞാൽ അതിന് ഒരു സമുദായമാകാൻ പറ്റത്തില്ല, അത് വേറെ വേറെ നിൽക്കും. നമ്മളെന്താ പറയുന്നത്, എല്ലാ ഓരോ വർണ്ണത്തിൻ്റെയും സ്മരണകൾ കൂടിച്ചേർന്ന് അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒന്നാണ്. അത് കൂടിച്ചേരാൻ പറ്റത്തില്ല. ഉറുമ്പുകൾ എത്ര എണ്ണം ആയാലും ശരി, ഓരോന്നും വേറെ വേറെ നീങ്ങും, കൂടിച്ചേർന്ന് ഒന്നാകാനും പറ്റത്തില്ല. വ്യക്തി ഭേദം അവിടെ നിൽക്കും. അപ്പം പിന്നെ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അർത്ഥം? അതിനർത്ഥമുണ്ടെന്നടുത്ത് ഇനി സിദ്ധാന്തി പറയും. അതുകൊണ്ടെന്താണ്, തസ്മാസ്ഫോടയവ ശബ്ദ, ജഗത്തിന് നിമിത്തമായിരിക്കുന്ന, ജഗത് സൃഷ്ടിക്ക് നിമിത്തമായിരിക്കുന്ന ആ ശബ്ദം എന്ന് പറയുന്നത് വർണ്ണമല്ല, സ്ഫോടശബ്ദമാണ്. സ്ഫോടം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഫോടനം എന്നൊന്ന് ചിന്തിച്ചു പോകരുത്. ബോംബ് സ്ഫോടനം എന്ന് പറയുമ്പോൾ എന്തോ ഒരു സാധനമാണെന്ന് ചിന്തിക്കുന്നത് ശബ്ദത്തെ തന്നെ പറയുന്നു. പക്ഷേ അതൊരു പ്രത്യേക സാധനമാണ് ആ സ്ഫോടശബ്ദം എന്ന് പറയുന്നത്. ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ വർണ്ണങ്ങളാണ്, അച്ചും ഹല്ലും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതല്ല ഗൗഹു എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനമാണ്, ഒരു പ്രത്യേക ശബ്ദം. അതിന് പേര് കൊടുത്തിരിക്കുന്നു സ്ഫുട, സ്ഫുടതി, അത് വികസിക്കുന്നു. അതിനോട് പറയും എന്താണോ, പ്രകടമാകുന്നു, വർണ്ണങ്ങൾ അതിനെ വ്യഞ്ജിപ്പിക്കുന്നു എന്നെല്ലാം പറയും. അതെങ്ങനെയാണെന്ന് ആ സ്ഫോടത്തെ വിശദീകരിക്കുന്നു. സച്ച ഏകൈക വർണ്ണ പ്രത്യയ ആഹിത സംസ്കാര ബീജേ അന്ത്യവർണ്ണ പ്രത്യയജനിത പരിപാകേ പ്രത്യയിനി ഏകപ്രത്യയ വിഷയതയാ ഝടിതി പ്രത്യവഭാസത്തെ. അതിന് സ്ഫോടം എന്നുള്ള പേര് കൊടുക്കാൻ കാരണം എന്താണ്? നമ്മൾ സ്ഫോടനമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? പെട്ടെന്നൊരു പൊട്ടിത്തെറി, അതിനാണ് സ്ഫോടനമെന്ന് പറയുന്നത്. ഒരു വെട്ടി പൊട്ടുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയന്നു പോകുന്നു, ഞെട്ടിപ്പോകുന്നു. എന്തുകൊണ്ടത് പെട്ടെന്ന് സംഭവിക്കുന്നു? അതുപോലെ ഈ ഗൗഹു എന്ന് പറയുന്ന ശബ്ദവും ജഡിതി പ്രത്യവഭാസത്തെ, പെട്ടെന്നത് പ്രത്യവഭാസത്തെ ബുദ്ധിയിൽ പ്രകടമാകുന്നു എന്നാണ്. അങ്ങനെ പെട്ടെന്നത് പ്രകടമാകുന്നുകൊണ്ടാണ് അതിന് സ്ഫോടം എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നു. ഒരാള് ഗൗഹു എന്ന് ഉച്ചരിക്കുന്നു, കേൾക്കുന്ന നമ്മുടെ അന്ധക്കണ്ണത്തിൽ എന്താണ്, അതൊരു സ്ഫോടനമാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ശബ്ദം പ്രകടമാകുന്നു. അതാണ് നമ്മുടെ അനുഭവം. അതിങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ കഴിഞ്ഞു വന്ന് നമ്മുടെ ഉള്ളിൽ കയറുന്നൊന്നുമില്ല. എപ്പോഴാണ് ഒരാള് ഉച്ചരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു സ്ഫോടനം സംഭവിക്കുന്നു, ഗൗഹു. അവിടെ കാലതാമസം വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ശബ്ദം പ്രകടമാകുന്നത് കൊണ്ടാണ് അതിനെ സ്ഫോടം എന്ന് പറയുന്നത്. ഇരുട്ടത്തിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് വരുന്നു, കാണുന്നു. പിന്നീട് അടുത്ത ശബ്ദം വരുന്നു, വേറെ ശബ്ദം വരുന്നു, വേറെ ശബ്ദം വരുന്നു. വന്ന ശബ്ദങ്ങളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഉള്ളിൽ ഫ്ലാഷ് ലൈറ്റ് പോലെ അടിക്കുകയാണ്. അതിന്റെ വരവും പോക്കുമൊക്കെ പെട്ടെന്നാണ്, ബോംബ് പൊട്ടുന്നതുപോലെയാണ്. വെടിപൊട്ടുന്ന പോലെയാണ്. അതിനോട് പറഞ്ഞിരിക്കുന്ന എന്താണ്? ജഡിതി പ്രത്യുപാസത്തെ, പെട്ടെന്നുള്ളിൽ പ്രകടമാകുന്ന ഓരോ ശബ്ദങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് വരുന്നത് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. കാരണം ശബ്ദം കേൾക്കുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു, അതിൻ്റെ ഫിലോസഫിയൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കേണ്ട ആവശ്യമുള്ളവർ അതൊക്കെ ചിന്തിക്കുന്നു. നല്ല രുചിയുള്ള ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നു, നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് പാകം ചെയ്യുന്നത്? കഴിക്കുന്നവനതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ, കഴിച്ചാൽ മതി. അതുപോലെ ശബ്ദശാസ്ത്രജ്ഞന്മാരിതൊക്കെ ചിന്തിക്കുന്നു, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, എന്ത് സ്ഫോടനമാണ് സംഭവിച്ചത്, എങ്ങനെ എന്താണ്. അപ്പം ആവശ്യമുള്ളവർ ചിന്തിച്ചാൽ മതി. അതിനെക്കുറിച്ചൊക്കെ ഇത് ഈ ചിന്തയ്ക്ക് എന്താ കാരണം? നല്ല ഭക്ഷണം വിളമ്പി വെച്ചു, കഴിച്ചു, ശരി, നല്ല രുചിയുണ്ട്, തൃപ്തിയായി, എഴുന്നേറ്റ് പോയി. പക്ഷേ ഒരാൾക്ക് ജിജ്ഞാസ ഉണ്ടാകുകയാണ്, എങ്ങനെയാണ് ഇത്രയും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ അയാൾ അന്വേഷിച്ചു പോകും, അതിൻ്റെ റെസിപ്പി എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ ചേരുവകളെ കുറിച്ചൊക്കെ പിന്നെ ചിന്തിക്കും. എല്ലാവരും ചിന്തിക്കത്തില്ല, ആവശ്യമുള്ളവർ. അതുപോലെ തന്നെയാണ് ഇവിടെ ശബ്ദം കേൾക്കുന്നു, അർത്ഥം ബോധിക്കുന്നു, ആരും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ജിജ്ഞാസയുള്ളവർ ചിന്തിക്കും, എങ്ങനെ ഇത് സംഭവിക്കുന്നു. അതുപോലെ ജിജ്ഞാസയുള്ളവരിവിടെ ചിന്തിക്കുന്നു. ജിജ്ഞാസ ഇല്ലാത്തവർക്ക് എഴുന്നേറ്റ് പോവാം, തടസ്സമൊന്നുമില്ല, ചിന്തിച്ചിട്ട് ആവശ്യമില്ല. ആരെങ്കിലും കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇതൊക്കെ ചിന്തിപ്പിക്കാൻ പറ്റും? ഇല്ല. ആരെങ്കിലും നിർബന്ധിച്ച് പാകം ചെയ്യിപ്പിച്ച എന്തായിരിക്കും? അവസാനം കഴിക്കാൻ കൊള്ളാതെയാവും. അതുപോലെ തത്വചിന്തയിലും അതുപോലെയാണ്, ജിജ്ഞാസയുള്ളവനെ അത് പറ്റൂ. ഇതും ശബ്ദ തത്വത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. പലരും ചോദിക്കും, എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? വേണ്ട, ആരെങ്കിലും ചിന്തിക്കാൻ പറഞ്ഞു, ആ സമയത്ത് വേറെ എന്തെങ്കിലും പണി ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ജിജ്ഞാസയുണ്ടോ ഇതറിയണമെന്ന്? എന്നാൽ മാത്രം ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ചിന്തിക്കണ്ട. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം അത്തരം ജിജ്ഞാസ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ചിലർക്ക് അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു വിഷയം തൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തത്വം എന്താണെന്ന് അറിയുന്നതിനൊരാഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണ് ഈ ലോകത്തിലെ എല്ലാ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും എല്ലാം ഉണ്ടായത്. മനുഷ്യനങ്ങനെ ഒരു ജിജ്ഞാസ ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. മനുഷ്യൻ ഇന്നും കാട്ടിലെ മൃഗമായിട്ട് ജീവിച്ചത്, പക്ഷെ അവൻ്റെ ബുദ്ധിയിൽ ജിജ്ഞാസയുണ്ടായി, അന്വേഷണം വന്നു, പലതും അവൻ കണ്ടുപിടിച്ചു. അത് തന്നെ ഇവിടെ സംഭവിച്ചു. ഇവിടെ എന്താണ്, തത്വത്തെയാണ് അന്വേഷിക്കുന്നത്. എങ്ങനെ? അത് പലരും പല വഴിക്ക് ചിന്തിച്ചു, ചിലർ കണ്ടെത്തിയത്, ചിലർക്ക് സ്വീകരിക്കാൻ വയ്യ. അതുകൊണ്ട് ഇവിടെ പല പക്ഷങ്ങളുണ്ടായി, പൂർവപക്ഷം സിദ്ധാന്തം എല്ലാം ഉണ്ടായി. ഇതെല്ലാം മനുഷ്യന്റെ വിവേകത്തിന്റെ അടയാളമാണ്. മൃഗങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. വിവേകങ്ങളും ചിന്തിക്കും. അപ്പം മൃഗങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഉറങ്ങരുത്, എഴുന്നേറ്റ് പോകണം. എന്ന് പറയുന്നതിന് മടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ജിജ്ഞാസയുള്ളവൻ ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പം അവിടെ പറയുകയാണ്, എന്താണ് ഇതിങ്ങനെ പെട്ടെന്ന് ശബ്ദം ഇങ്ങനെ പ്രകടമാകുന്നു. ഞാനത് കൂടി പറഞ്ഞത് ചിലർ വിചാരിക്കും, രാവിലെ വന്നിരുന്ന എന്തിനാ ഞങ്ങളെ മെനക്കെടുത്തെന്ന് എന്ന് ചിലർ ചിന്തിക്കും. അവർക്കൊരു വിശേഷ ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞതാണ്. ഈ ഇതിങ്ങനെ പ്രകടമാകുന്നു മനസ്സിലെന്ന് ഒരു കൂട്ടർ പറയുന്നു. ശബ്ദം പ്രകടമാകുന്നു എന്നാണ്. ഗോഹു എന്ന് പറയുന്ന ശബ്ദം അങ്ങനെ ജഡതി പ്രത്യോഭാസതയെ പെട്ടെന്ന് പ്രകടമാകുന്നു. ഒരു സ്ഫോടനം സംഭവിക്കുന്നു എന്നാണ്. നമ്മുടെ എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? അന്ധകരണത്തിൽ, ബുദ്ധിയിൽ, മനസ്സിൽ എന്നെല്ലാം പറയാം. പക്ഷെ അങ്ങനെ ഒരു സ്ഫോടനം സംഭവിക്കണമെങ്കിൽ വെറുതെ സംഭവിക്കും. ശബ്ദം കേൾക്കുമ്പോഴല്ലേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ശബ്ദം കേൾക്കുക, ഉള്ളിൽ ശബ്ദം പ്രകടമാകുക, ഇതിനൊന്നും വലിയ കാലതാമസമില്ല. നമുക്കിതെല്ലാം ഏകകാലത്തിലാണ് അനുഭവപ്പെടുന്നത്. ഒരാൾ ഗഹു എന്ന് ഉച്ചരിച്ചു, പെട്ടെന്ന് നമ്മുടെ ഉള്ളിലെ ശബ്ദം ഉണ്ടായി. അർത്ഥം ഉടൻ തന്നെ ഉണ്ടാകുന്നു. നമ്മളെ സംബന്ധിച്ചതെല്ലാം ഒരു നിമിഷത്തിൽ സംഭവിക്കുകയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. അവിടെയും ആ കാലത്തെയും വിഭജിക്കണം. കാലത്തിന്റെ വിഭജനം എന്ന് പറയുന്നത് അത് സെക്കൻഡിൽ തീരുന്നതൊന്നുമല്ല. സെക്കൻഡിൽ വിഭജിക്കും, അതല്ലേ പറയുന്നത്. ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ്, അതിൻ്റെ അതിൻ്റെ അതിൻ്റെയും ചെറിയ ചെറിയ ചെറിയ ചെറിയ ചെറിയ ആ വിഭജനങ്ങളിൽ, കാലത്തിൽ, സൂക്ഷ്മമായ കാലത്തിൽ നമ്മുടെ ഉള്ളിൽ പലത് സംഭവിക്കുന്നു എന്നാണ്. എപ്പോ ഒരു ശബ്ദത്തെ ശ്രവിച്ച് അതിൻ്റെ അർത്ഥത്തെ ബോധിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ബുദ്ധിയിൽ, ചിത്തത്തിൽ, മനസ്സിൽ, അന്ധകരണത്തിൽ ഇതെല്ലാം ഒന്നാണ്. എന്തൊക്കെ സംഭവിക്കുന്നതാണ് പറയുന്നത്? സച്ച ഏകൈക പ്രത്യയ സഹിത സംസ്കാര ബീജേ, ഏകൈക വർണ്ണപ്രത്യയാഹിത സംസ്കാര ബീജേ, ഗഹു എന്ന ഒരു സ്ഫോടം ഉള്ളിലുണ്ടാകുന്നതിന് മുമ്പ് ഏകൈക വർണ്ണപ്രത്യയം, അതിനുള്ള ഓരോ വർണ്ണങ്ങളെക്കുറിച്ചും ബോധമുണ്ടാകുന്നു. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമുക്കാകെ ഉണ്ടാകുന്ന ഉള്ളിലെ സ്ഫോടനം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ് ആ ശബ്ദം. നമ്മുടെ വെടിപൊട്ടുമ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടാണ് അവസാനം ഒരു മുഴക്കം കേൾക്കുന്നത്. എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട്, അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു. കാരണം ഇതിൽ പല വർണ്ണങ്ങളുണ്ടല്ലോ. ഗകാര, ഔകാര, വിസർഗം, മൂന്ന് വർണ്ണമുണ്ട്. അപ്പോൾ ഓരോ വർണ്ണത്തിൽ നിന്നുള്ള പ്രത്യയം, ജ്ഞാനം, അതിൽ നിന്ന് ആഹിതമാകുന്ന സംസ്കാരം, അതിൽ നിന്ന് സഞ്ചയിക്കുന്നതായ സംസ്കാരം, ആ സംസ്കാരം എന്ന് പറയുന്നത് ബീജരൂപത്തിൽ അന്ധകരണത്തിൽ ഇരിക്കും. അത് നശിച്ചു പോകുന്നില്ല. ശബ്ദം പോയി, ശബ്ദം ക്ഷണികമാണ്, അത് പോയി. പക്ഷെ ആ ഓരോ വർണ്ണത്തിൽ നിന്നുമുണ്ടാകുന്ന ജ്ഞാനം ഉള്ളിൽ സംസ്കാരത്തെ സഞ്ചയിപ്പിക്കുന്നു. അത് ബീജരൂപത്തിൽ അവിടെ കിടക്കും. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. അതെന്ന് പറയുന്നു സ എന്ന് വെച്ചാൽ സ്ഫോടം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുകയാണ്. സസ്ഫോട ജഡിതി പ്രത്യുപഭാസത എന്നാണ്. സ്ഫോടം പെട്ടെന്നുള്ളിൽ പ്രകടമാകുന്നു. എങ്ങനെ പറയുന്നു? ഏകൈക വർണ്ണ പ്രത്യയ ആഹിത സംസ്കാര ബീജേ, ഓരോരോ വർണ്ണത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നും സഞ്ചയിക്കപ്പെടുന്ന സംസ്കാരം ബീജമായിരിക്കുന്ന എന്താണ്? പ്രത്യയിനി, സംസ്കാര ബീജേ പ്രത്യയിനി, സംസ്കാരത്തിന്റെ ബീജങ്ങളിരിക്കുന്ന പ്രത്യയി. പ്രത്യയം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയാണ്. പ്രത്യയം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. പ്രത്യയങ്ങൾ ഉള്ള സ്ഥാനം അതാണ് പ്രത്യയി, ചിത്തം ബുദ്ധി, മനസ്സ്, ജ്ഞാനം, പല പേരിലും അത് പറയും. നമ്മുടെ അന്ധകരണം പിന്നെ പ്രത്യേകിനി എന്ന് പറയും. എന്ന് പറയുമ്പോൾ എന്താ എന്റെ താല്പര്യം? നമ്മുടെ അന്ധകരണത്തിൽ ഈ ഓരോ വർണ്ണത്തിന്റെയും സംസ്കാരം ശേഷിക്കും. ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കും. വർണ്ണം കേൾക്കുന്നു, ഉടനെ അവിടെ സംസ്കാരം ഉണ്ടാകുന്നു, വർണ്ണം നശിക്കുന്നു, ചിത്തം ആ സംസ്കാരത്തോടുകൂടി നിൽക്കും. ആ സംസ്കാരത്തോടുകൂടി നിൽക്കുന്ന ഈ ചിത്തത്തിലാണ് ഈ ശബ്ദം സ്ഫുടിക്കുന്നത്. ഏത് ഗോഹു എന്ന് പറയുന്ന ശബ്ദം സ്ഫുടിക്കുന്നത്, അതിന്റെ സ്ഫോടനം സംഭവിക്കുന്ന അവിടെയാണ്, പ്രകടമാകുന്ന അവിടെയാണ്. ആ സംസ്കാരം കൊണ്ട് മാത്രം പോരാ, സംസ്കാരം ഉണ്ടാകുന്നു ചിത്തത്തിൽ. പിന്നെയോ ഏകൈക വർണ്ണ പ്രത്യാഹിത സംസ്കാര ബീജേ അന്ത്യവർണ്ണ പ്രത്യയ ജനിത പരിപാകി. ആ സംസ്കാരം വന്നാലും പോരാ, ഒരു ബീജം എന്നുവെച്ചാൽ ഒരു വിത്ത്, ഒരു വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകും. നമ്മൾ പറയും വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകാം, പക്ഷെ അങ്ങനെ അതങ്ങനെ ഉണ്ടാകത്തില്ല. ഒരു വിത്തിൽ നിന്ന് ഒരു വൃക്ഷം ഉണ്ടാവണമെങ്കിൽ ആ വിത്തിന് പരിഭാഗമായ ഒരവസ്ഥ ഉണ്ടാവണം, എന്നാലേ അതിൽ നിന്ന് വൃക്ഷം ഉണ്ടാവും, അതിൽ നിന്ന് അങ്കുരം ഉണ്ടാകത്തുള്ളൂ. അങ്കുരം എന്ന് വെച്ചാൽ അതിന്റെ പൊടിപ്പ് എന്ന് പറയും മലയാളത്തിൽ. എന്ത് വേണം? ആദ്യ വിത്തിന് മണ്ണ് വേണം, വളം വേണം, വെള്ളം വേണം, കാലാവസ്ഥ അനുകൂലമായിരിക്കണം, എലിയൊന്നും വന്ന് അതിനെ തിന്നാതിരിക്കണം. ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ, ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പോലും വയ്യാത്ത നിരവധി സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ സാധാരണ ഒരു ബീജം, ആ അതിൽ നിന്ന് അങ്കുരം ഉണ്ടാകാൻ ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നതിനാണ് ബീജത്തിന്റെ പരിഭാഗം എന്ന് പറയുന്നത്. അതുപോലെ ഉള്ളിൽ ഈ സ്ഫോടനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ സംസ്കാരങ്ങൾ അന്ധകരണത്തിൽ ഒരു പരിഭാഗ അവസ്ഥയിൽ എത്തിച്ചേരണം. അതാണ് അടുത്ത് പറയുന്നത്, എന്താണ്? അന്ത്യവർണ്ണ പ്രത്യേക ജനിത പരിഭാഗി. ചിത്തത്തിന് പരിഭാഗം വരുന്നത് ഈ സംസ്കാരങ്ങളെല്ലാം വന്നിട്ട് അവസാനം എന്താണ്? ഗകാരം, ഔകാരം, വിസർഗം, അതിന്റെ ബോധമുണ്ടാകുന്നു. ശബ്ദം കേൾക്കുന്നു, ആ വർണ്ണബോധമുണ്ടാകും. ആ വർണ്ണബോധത്തെയാണ് പറയുന്നത് അന്ത്യ വർണ്ണ പ്രത്യയം എന്ന് പറയുന്നു. അപ്പൊ പൂർവപൂർവ വർണ്ണങ്ങളുടെ സംസ്കാരം അവിടെ സഞ്ചയിച്ചു അന്ധകരണത്തിൽ, അവസാനം അന്ത്യമായ വർണ്ണത്തിന്റെ പ്രത്യയം ഉണ്ടായി. അതുകൂടെ വരുമ്പോൾ എന്തോരും ആ ചിത്തത്തിനൊരു പരിഭാഗം സംഭവിക്കും. എന്നുവെച്ചാൽ ആ വിത്തിൽ നിന്ന് അങ്കുരം മുളയ്ക്കും എന്ന് പറഞ്ഞാൽ അവിടെ സ്ഫോടനം സംഭവിക്കും. ഗോഹു എന്ന് പറയുന്ന ശബ്ദസ്ഫോടനം സംഭവിക്കും എന്നാണ്. അങ്ങനെ പറയുന്ന സ്ഫോടവാദി വളരെ ചിന്തിച്ചിട്ടാ പറയുന്നു. എന്നുവെച്ചാൽ പൂർവപൂർവ്വ സംസ്കാരങ്ങളും കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് വർണ്ണവാദിക്ക് വേണ്ടി പറഞ്ഞാണ്, അത് തന്നെ സ്ഫോടവാദിയും പറയുന്നു. പൂർവപൂർവ്വ സംസ്കാരങ്ങളും അവസാന വർണ്ണത്തിന്റെ ആ ജ്ഞാനം കൂടി ചേർന്ന് ചിത്തത്തിനൊരു പരിപക്വമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ ശബ്ദം സ്ഫുടിക്കും. എന്ത് ശബ്ദം? ഗൗഹു. ആ ശബ്ദസ്ഫോടനം, ആ ശബ്ദം, അതാണ് സ്ഫോടനം എന്ന് പറയുന്നത്. അതാണ് അന്ത്യവർണ്ണ പ്രത്യയജനിത പരിപാകം. അന്ത്യവർണ്ണത്തിന്റെ പ്രത്യജ്ഞാനം കൊണ്ട് സംഭവിക്കുന്ന പരിപാകം ചിത്തത്തിൽ. അങ്ങനെ പരിപാകം ഉള്ളതായ പ്രത്യയിനി ചിത്തത്തിൽ ഏകപ്രത്യ വിഷയതയാ ജടതി പ്രത്യുപഭാസത്തെ. അവിടെ സ്ഫോടം പ്രകടമാകുന്നു എന്നുവെച്ചാൽ സ്ഫോടം എന്നുള്ള ആ ശബ്ദത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുന്നു. ശബ്ദമുള്ള ഉണ്ടായാൽ പോരാ, അങ്ങനെ ശബ്ദം ഉണ്ടായെന്ന് നമ്മൾ അറിയണ്ടേ? നമ്മൾ ശബ്ദത്തെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു ശബ്ദത്തെ നമ്മൾ അറിയുന്നു എന്നാണ്. ആ അറിവിന്റെ വിഷയമായിരിക്കുന്ന എന്താണ് ആ ശബ്ദം? ഗൗഹു എന്ന് പറയുന്ന ശബ്ദം. ആ ശബ്ദം ഏകമാണ് എന്നുവെച്ചാൽ പല വർണ്ണങ്ങളല്ല. എന്തുകൊണ്ട്? അത് ഏകപ്രത്യയത്തിന് വിഷയമാണ്, ഒരു ജ്ഞാനത്തിന് വിഷയമാണ്. അവിടെ നമുക്ക് ഗകാരം വേറെ, ഔകാരം വേറെ, വിസർഗം വേറെ, അങ്ങനെ മൂന്ന് ബോധമല്ലോ ഉണ്ടാകുന്നു. ഗൗഹു എന്ന് പറയുന്ന ഏകബോധത്തിന് വിഷയമാണ് അതുകൊണ്ട്. അതാണ് ഏകപ്രത്യ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ സ്ഫോടവാദിയെ സംബന്ധിച്ചിടത്തോളം ഗൗഹു എന്ന് പറയുന്നത് ഏകപ്രത്യ വിഷയമാണ്. വർണ്ണവാദിയെ സംബന്ധിച്ചിടത്തോളം അതല്ല, അത് അനേക പ്രത്യയങ്ങളുടെ വിഷയമാണ്. എന്തുകൊണ്ട്? അവിടെ വേറെ വേറെ വർണ്ണങ്ങളുടെ ബോധമാണ് ഉണ്ടാകുന്നത്. ഇവിടെ വേറെ വേറെ വർണ്ണങ്ങളുടെ ബോധം ഉണ്ടാകുന്നില്ല, മറിച്ച് ഏകമായ ദോഹു എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന്റെ ബോധമാണ് ഉണ്ടാകുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദോഹു എന്നുള്ള ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ, ആ ശബ്ദത്തെ അറിയുമ്പോൾ, ആ അറിവിന്റെ വിഷയമായിരിക്കുന്നത് അനേക വർണ്ണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർണ്ണവാദിയുടെ പക്ഷം. അല്ല, അവിടെ അനേക വർണ്ണങ്ങളല്ല വിഷയം, ഏകമായ ഗൗ എന്ന് പറയുന്ന ശബ്ദമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഫോടവാദിയുടെ പക്ഷം. അതാണ് സ്ഫോട ശബ്ദമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ഫോടം എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ സ്വരൂപം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ഒറ്റ വാചകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതെവിടെ വരുന്നു, എങ്ങനെ വരുന്നു? അണുസസ്ഫോടജ ഏകൈക വർണ്ണപ്രത്യയ ആഹിത സംസ്കാര ബീജെ അന്ത്യ വർണ്ണ പ്രത്യയജനിത പരിപാകേ പ്രത്യയിനി. സസ്ഫോടം എന്ന് പറയുന്നത് ഏകൈക വർണ്ണം, ഓരോരോ വർണ്ണത്തിൻ്റെയും പ്രത്യയ ജ്ഞാനം, അതുകൊണ്ട് ആഹിതമായ, അതുകൊണ്ട് സഞ്ചയിക്കപ്പെടുന്ന സംസ്കാര ബീജെ, ആ സംസ്കാര രൂപത്തിലുള്ള ബീജം ഉള്ളതായ ചിത്തത്തിൽ അന്ത്യവർണ്ണ പ്രത്യയജനിത പരിപാകെ, അതിലെ ആ ശബ്ദത്തിലെ അന്ത്യമായ വർണ്ണത്തിൻ്റെ അവസാന വർണ്ണത്തിൻ്റെ ബോധം കൊണ്ടുണ്ടാകുന്ന പരിപാകം ഉള്ളതായ പ്രത്യയിനി ആ ചിത്തത്തിൽ ഏകപ്രത്യ വിഷയത, ഒരു ജ്ഞാനത്തിന് വിഷയമായി ജഡിതി പെട്ടെന്ന് പ്രത്യവിഭാസത്തെ സ്ഫുടിക്കുന്നു, പ്രകടമാകുന്നു. ഗോഹു എന്ന് പറയുന്ന ശബ്ദം, അതാണ് ശബ്ദസ്ഫോടം. അതുകൊണ്ടാണ് അതിന് സ്ഫോടം എന്ന് പറയുന്നത് എന്നാണ് അവരുടെ ചിന്ത. അവരുടെ അന്വേഷണവും കണ്ടുപിടുത്തവും ഒക്കെ ആ രീതിയിലാണ് പോകുന്നു. അപ്പോൾ ഇവിടെ സ്ഫോടം എന്താണെന്ന് പറഞ്ഞു. നച്ചായം ഏകപ്രത്യയോ വർണ്ണവിഷയ സ്മൃതി പറയുന്നു. ഇവിടെ ഗോഹു എന്ന് ഒരു ശബ്ദത്തിന്റെ ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് നേരത്തെ വർണ്ണവാദി പറഞ്ഞതുപോലെ ഗകാര ഔകാര വിസർഗങ്ങളെക്കുറിച്ചുള്ള സ്മരണയല്ല ഇത്. അതിന് നേരത്തെ ആ വർണ്ണത്തിന്റെ ബോധമുണ്ടായി, അവസാനം അതിനെല്ലാം കൂടെ സ്മരിക്കുകയാണ്. അത് എന്ന് പറയാൻ പാടില്ല. അത് മുമ്പുണ്ടായ വർണ്ണങ്ങളുടെ സ്മൃതിയല്ല, ഇതൊരു പ്രത്യക്ഷമായ ജ്ഞാനമാണ്. നജായം ഏകപ്രത്യഹ. ഈ ഏകജ്ഞാനം ഗോഹു എന്ന് ഉള്ളിലുണ്ടായ ആ ജ്ഞാനം വർണ്ണവിഷയ സ്മൃതിജ്ഞ, ഓരോരോ വർണ്ണങ്ങളുടെ സംബന്ധിച്ചുള്ള സ്മരണയല്ല അത്. എന്തുകൊണ്ട്? വർണ്ണാനാം അനേകത്വ, വർണ്ണങ്ങൾ വേറെ വേറെയാണ്, മൂന്ന് വർണ്ണങ്ങളാണ്. ഇവിടെയാണെങ്കിലോ ഏകപ്രത്യ വിഷയത്വ അനുഭവത്തിൽ, ഇവിടെ ഒരു ജ്ഞാനമാണ്. നമ്മളെന്താ പറയുന്നത്? എനിക്ക് ഗകാരത്തിന്റെ ഔകാരത്തിന്റെ വിസർഗത്തിന്റെ ജ്ഞാനം ഉണ്ടായെന്നല്ല നമ്മൾ പറയുന്നത്. പിന്നെ എന്തു പറയും? ഇതാ ഗൗ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന്റെ ബോധം എനിക്കുണ്ടായി. അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ പറയും എന്താണ്? ഗൗ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ കേട്ടു. ശബ്ദത്തെ ഞാൻ ശ്രവിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താണോ? ഒരു ശബ്ദത്തെ കുറിച്ച് എനിക്ക് ബോധമുണ്ടായി എന്നാണ്. അത് ശ്രവണേന്ദ്രിയത്തിലൂടെ ആ ബോധമുണ്ടാകുന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി എന്നതിന് പകരം ഞാൻ ശബ്ദത്തെ ശ്രവിച്ചു എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഞാൻ ശബ്ദത്തെ ശ്രവിച്ചു എന്ന് പറയും? ഇതാ ഒരാൾ ശബ്ദത്തെ ഉച്ചരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? താൻ അല്ലെങ്കിൽ മറ്റൊരാള് തന്റെ വാഗിന്ദ്രിയത്തിലൂടെ ആ ശബ്ദത്തെ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? എനിക്ക് ആ ശബ്ദത്തെ ശ്രവിക്കാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ ആ ശബ്ദത്തെ കുറിച്ചുള്ള ബോധം എനിക്കുണ്ടായി. ആ ബോധം എന്ന് പറയുന്നത് ഒരു ശബ്ദത്തെ കുറിച്ചുള്ള ബോധമാണ് ഗൗഹു. അല്ലാതെ ഞാൻ പറയുന്നില്ല ഗൗഹു എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ എന്താ ഞാൻ ഗകാരം ഔകാരം വിസർഗം ഇങ്ങനെ എനിക്ക് ബോധമുണ്ടായെന്ന് പറയാറില്ല. അതുകൊണ്ട് ഇത് വർണ്ണവിഷയകമായ ബോധമല്ല, സ്ഫോട വിഷയകമായ ബോധമാണ്. ആ വർണ്ണങ്ങളിൽ നിന്നും ഈ സ്ഫോടത്തെ വേർതിരിക്കുന്നതിന് വേണ്ടി സ്ഫോടവാദി എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയുന്നു വർണ്ണാനാം അനേകത്വ ഏകപ്രത്യ വിഷയത്വ അനുപത്തേ. വർണ്ണങ്ങൾ അനേകമായിരിക്കുന്നത് കൊണ്ട് അതിൽ ഏകബോധ വിഷയത്വം വരത്തില്ല. ഇവിടെ പ്രത്യയം എന്ന് പറയുന്ന ഈ ശബ്ദം അറിവെന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. വ്യാകരണത്തിനും മറ്റും വരുമ്പോൾ പ്രത്യയം എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്, ഒരുപാട് അർത്ഥം വരും അവിടെ. പക്ഷെ ഇവിടേക്ക് അറിവ് എന്നുള്ള അർത്ഥത്തിലാണ്. പ്രത്യയ ശബ്ദം കൊണ്ട് തന്നെ പ്രത്യായിത പ്രത്യയ പല രീതിയിലും പ്രയോഗിക്കുന്നു. പ്രത്യവഭാസത്തെ പ്രതീയത്തെ എല്ലാ അറിവിനു വേണ്ടി പ്രയോഗിക്കുന്ന ശബ്ദങ്ങൾ. പ്രത്യേകിനി വർണ്ണാനാം ഏകത്വാദ് ഏകപ്രത്യ വിഷയത്വ അനുപത്തെ. വർണ്ണാനാം അനേകത്വാദ്. അതുകൊണ്ട് ഇവിടെ ദുഹു എന്ന് പറയുന്ന ഒരു ജ്ഞാനത്തിന് ആ ശബ്ദം വിഷയമാകുന്നതുകൊണ്ട് അത് സ്ഫോടം എന്ന് വിളിക്കുന്നു. തസ്യ പ്രത്യുച്ചാരണം പ്രത്യഭിജ്ഞായമാനത്വ നിത്യത്വം. ഇനി ഈ സ്ഫോടം നിത്യമാണ്. അതുകൂടെ പറയണം, വർണ്ണം അനിത്യമായതുകൊണ്ടാണല്ലോ സ്ഫോടത്തിലെത്തിയത്. ഇനി സ്ഫോടം എന്ന് പറഞ്ഞാൽ ഗൗ ശബ്ദം, അതെന്തുകൊണ്ട് നിത്യമാകുന്നു? പറയുന്നു, ഒരാള് ഗൗഹു എന്ന് വിചാരിച്ചു, ഏതെങ്കിലും ഒരു ശബ്ദം എടുത്താൽ മതി. സാധാരണ ഉദാഹരണം പറയുന്ന ഈ ശബ്ദമായതുകൊണ്ട് തന്നെ പറയുന്നു എന്നേയുള്ളൂ. രാമഹാമ കൃഷ്ണഹ എന്ന് വിചാരിച്ചു, താനങ്ങനെ കേട്ടു, വീണ്ടും ഉച്ചരിക്കുന്നു, വീണ്ടും കേട്ടു, വീണ്ടും ഉച്ചരിച്ചു. അപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, നീ മുമ്പ് കേട്ട ശബ്ദം എന്താണ്? രാമ. ഇപ്പൊ കേൾക്കുന്നതോ? രാമ. മുമ്പ് കേട്ട ശബ്ദം തന്നെയാണോ? ഇപ്പൊ കേട്ട അതേ ഉറപ്പാണ്. മുമ്പ് ഞാൻ കേട്ട അതേ ശബ്ദം തന്നെയാണ് ഇപ്പൊ കേൾക്കുന്നത്. പത്ത് തവണ കേൾക്കുന്നിരിക്കട്ടെ, പത്ത് തവണ ആവർത്തിച്ച് അയാളോട് ചോദിക്കുകയാണ്, ഈ പത്താമത് കേട്ട ശബ്ദം ഏത്? അത് ഒമ്പതാമത് കേട്ട ശബ്ദം തന്നെ. അതായത് അത് ഒന്നാമത് കേട്ട ശബ്ദം തന്നെ. അപ്പൊ പത്ത് തവണ കേട്ടുകഴിഞ്ഞാലും ഒരേ ഒരു ശബ്ദത്തെ തന്നെ കേൾക്കുന്നത്. അതിനാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ രണ്ട് ആദ്യം കേട്ട രാമശബ്ദം വേറെ, ഇപ്പൊ കേൾക്കുന്നത് രാമശബ്ദം, അങ്ങനെ പറയാൻ പറ്റില്ല. 100 തവണ കേട്ടാലും 1000 തവണ കേട്ടാലും പറയുന്നു, ഞാൻ കേട്ടത് മുമ്പ് കേട്ട രാമശബ്ദത്തെ തന്നെയാണ് എന്നിങ്ങനെയുള്ള പ്രത്യഭിജ്ഞ ഉള്ളതുകൊണ്ട് ഈ രാമശബ്ദം നിത്യമാണ്. നിത്യമായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്, മുമ്പ് കേട്ട അതിനെ തന്നെ എന്ന് പറയാൻ കഴിയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്ന രാമനെ കണ്ടു, നാളെ വീണ്ടും രാമനെ കാണുമ്പോൾ ഏത് രാമനെ നീ കണ്ടു, ഇന്നലെ കണ്ടയാൾ അതേ അതേ ആൾ തന്നെ, വാ രാമൻ മരിച്ചുപോയി, ഇന്നിരിക്കുന്ന വേറൊരു രാമനാണെങ്കിൽ അത് പറയാൻ പറ്റുമോ? ഇല്ല. പ്രത്യഭിജ്ഞയുണ്ടെങ്കിൽ അതേ രാമൻ തന്നെയാണ് ഇന്ന് കാണുന്നതെന്ന് പറയണമെങ്കിൽ രാമൻ മരിച്ചിട്ടില്ല. ഇവിടെ എന്താണ്? ഒരാളല്ല, അനാദികാലമായി ഗൗ എന്ന് പറയുന്ന ശബ്ദം ഓരോരുത്തരും കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രത്യഭിജ്ഞ എന്ന് പറയുന്ന എന്താണ്? അനാദി അനന്തമായി പോകുന്നു. അപ്പോൾ രാമശബ്ദം നിത്യമാണ്, സ്ഫോടം നിത്യമാണ് എന്ന് പറയുന്നത്. തസ്യജ എന്ന് വെച്ചാൽ തസ്യ സ്ഫോടശബ്ദസ്യ പ്രത്യ ഉച്ചാരണം, ഓരോ ഉച്ചാരണത്തിലും ഉച്ചാരണം പ്രതി ഓരോ ഉച്ചാരണത്തിലും പ്രത്യഭിജ്ഞായമാനത്വ ആവർത്തിച്ച് ആവർത്തിച്ചതിനെ അത് തന്നെ എന്ന് ബോധിക്കുന്നത് കൊണ്ട് നിത്യത്വം, അത് നിത്യമാണ്. പക്ഷേ ഒരാൾ പറയും അത് ശരിയല്ല, ഇവിടെ 10 പേരിരുന്ന് രാമശബ്ദം പറയുന്നു. രാമശബ്ദം ഒന്നെന്ന് പറയാൻ പറ്റില്ല, കാരണം 10 പേരും 10 തരത്തിലാണ് ഉച്ചരിച്ചത്. നേരത്തെ വന്ന അതേ ചർച്ചയാണ്. ഒരാളത് പതുക്കെ പറഞ്ഞു, ഒരാൾ ഉച്ചത്തിൽ പറഞ്ഞു. അവൻ പറയുന്നു നേരത്തെ കേട്ട രാമശബ്ദമല്ല ഇപ്പം കേൾക്കുന്ന രാമശബ്ദം. നേരത്തെ കേട്ട രാമശബ്ദം എന്ന് പറയുന്നത് അനുനാസികമായിരുന്നു, ഇപ്പം കേൾക്കുന്ന രാമശബ്ദം അനനുനാസികം. നേരത്തെ കേട്ട രാമശബ്ദം ഉദാത്ത്, ഇപ്പം കേൾക്കുന്ന അനുദാത്ത്. അങ്ങനെയും പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരേ രാമശബ്ദത്തെയാണ് കേൾക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ഭേദജ്ഞാനം ഉണ്ടെങ്കിൽ രാമശബ്ദം പലതാണെന്നല്ല. അതുകൊണ്ട് സ്ഫോട നിത്യമെന്ന് പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാലോ? പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ചിലപ്പോൾ ഈ ശബ്ദത്തെ പലതായിട്ട് കേൾക്കാം, എന്നാലും അത് നിത്യം തന്നെയാണ്. എന്തുകൊണ്ട്? ആ വ്യത്യാസം വരുന്നത് ആ സ്ഫോട ശബ്ദത്തിലുള്ള വ്യത്യാസമല്ല, പിന്നെയോ വർണ്ണങ്ങളിലുള്ള വ്യത്യാസമാണ്. വർണ്ണത്തെ നിരാകരിക്കുന്നില്ല, വർണ്ണമാണ് സ്ഫോടത്തെ വ്യഞ്ജിപ്പിച്ചത്. അത് പറഞ്ഞല്ലോ, വർണ്ണത്തെ കേൾക്കുന്നു, അതിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നു, നശിക്കുന്നു, സംസ്കാരം ഉണ്ടാകുന്നു, ചിത്തത്തിന് പരിഭാഗം ഉണ്ടാകുന്നു, സ്ഫോടശബ്ദം ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂലകാരണം വർണ്ണജ്ഞാനം തന്നെ. പക്ഷെ ആ വർണ്ണത്തിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഈ ശബ്ദങ്ങളിൽ വ്യത്യാസം കാണുന്നത്. അല്ലാതെ സ്ഫോട ശബ്ദത്തിലുള്ള വ്യത്യാസമല്ല. അങ്ങനെ സംഭവിക്കാം. ഒരു വ്യക്തി തന്നെ ബാല്യം യൗവനം വാർദ്ധക്യത്തിലൊക്കെ പലതായിരിക്കുന്നില്ല എന്ന് വിചാരിച്ച് വ്യക്തി പലതാകും. ഇല്ല, അതിന് നിമിത്തങ്ങൾ പലതാണ്, പല കാരണങ്ങളാണ്. വ്യക്തി ഒന്ന് തന്നെ, അവസ്ഥകൾ വ്യക്തിയിലും മാറ്റങ്ങളെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന എന്താണ്? വർണ്ണങ്ങൾ. അല്ല, സ്ഫോടത്തിന് മാറ്റമൊന്നുമില്ല, വർണ്ണങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് തോന്നുന്നു, ശബ്ദം വേറെയാണെന്നല്ല. വർണ്ണത്തിൽ വന്നോട്ടെ, എന്തുകൊണ്ട് വർണ്ണം അനിത്യമാണ്? അതിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. ആ എന്ന് പറയുന്നതിനെ അനുനാസികമായിട്ടും അല്ലാതെയും ഉച്ചരിക്കാം. അത് ആ എന്ന് പറയുന്ന ആ വർണ്ണത്തിൽ വന്ന വ്യത്യാസമാണ്, അല്ലാതെ ശബ്ദത്തിൽ വന്ന വ്യത്യാസം, സ്ഫോടത്തിൽ വന്ന വ്യത്യാസമല്ലെന്ന് ആണ് ഭേദപ്രത്യസ്യ വർണ്ണവിഷയത്വ. ഭേദജ്ഞാനം സ്ഫോട ശബ്ദങ്ങൾ ഭിന്ന ഭിന്നങ്ങളാണെന്ന് തോന്നുന്നത് സ്ഫോടരൂപ ശബ്ദത്തിലുള്ള വ്യത്യാസമുള്ള വർണ്ണത്തെ സംബന്ധിച്ചുള്ള വ്യത്യാസമാണ് എന്നാണ്. തസ്മാത് നിത്യാദ് ശബ്ദാത് സ്ഫോടരൂപാത് അഭിദായകാത് ക്രിയാകാരക ഫലലക്ഷണം ജഗത് അഭിധേയഭൂതം പ്രഭവതീതി. ഇനി ആരംഭത്തിലേക്ക് പോകും. പ്രജാപതി ഓരോരോ ശബ്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ശബ്ദം എന്ന് പറയുന്നത് വർണ്ണമല്ല, സ്ഫോടമാണ്. അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്താണ് ആ ശബ്ദം എന്ന് പറയുന്നത്? വർണ്ണമാണോ സ്ഫോടമാണോ? സ്ഫോടമാണ്. തസ്മാത് നിത്യാത് ശബ്ദാത് സ്ഫോടരൂപ, നിത്യമായ സ്ഫോടം എന്ന പേരുള്ള ആ ശബ്ദത്തിൽ നിന്ന് അഭിദായക, അതാണ് അർത്ഥത്തിന് വാചകമായിരിക്കുന്നത് എന്നുവെച്ചാൽ ആ ശബ്ദത്തിൽ നിന്നാണ് നമുക്ക് അർത്ഥബോധം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് ക്രിയാകാരക ഫല ലക്ഷണം ജഗത്, ജഗത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. സാധാരണ പറയുന്ന പോലെ അത് ക്രിയാകാരക ഫലരൂപത്തിലുള്ള ഈ ജഗത്ത് അഭിധേയഭൂതം, അത് അഭിധേയമാണ്. എന്തിനാ ശബ്ദത്തിന്റെ അർത്ഥമാണ് ഇങ്ങനെയുള്ള ജഗത്. പ്രഭവതി, അതിൽ നിന്ന് ജഗത്തുണ്ടാകുന്നു. ആ ശബ്ദം നിമിത്തമായി ജഗത് സൃഷ്ടി സംഭവിക്കുന്നു. ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അവിടെ പ്രജാപതി അതിനെ സൃഷ്ടിക്കുന്നു. അവിടെ സംശയം തോന്നുന്നു, ബ്രഹ്മമാണ് കാരണം എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ പ്രജാപതി. അല്ല, നിങ്ങളങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ബ്രഹ്മത്തിൽ എത്തുകയാണെങ്കിൽ പിന്നെ ജഗത്തേ ഇല്ല, പിന്നെ ജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നു. ജഗത്ത് തന്നെ വേറിട്ടില്ലെങ്കിൽ പിന്നെ ജഗത് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് അദ്വൈതം. ഇവിടെ ഇപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ജഗത്തിനെ കുറിച്ചാണ്. ജഗത്തിന്റെ കാര്യകാരണ ഭാവത്തെക്കുറിച്ച്, സൃഷ്ടിസ്ഥിതി സംഹാരത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നുവെച്ചാൽ ജഗത് എന്ന് പറയുന്ന അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്. കേവലമായ ബ്രഹ്മബോധത്തിലാണെങ്കിൽ പിന്നെ ഇത്തരൊരു ചിന്തയുടെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സൃഷ്ടികർത്താവിനെ സ്വീകരിക്കുന്നു. ആ സൃഷ്ടികർത്താവ് ശബ്ദത്തെ ആശ്രയിച്ചു. ആ ശബ്ദം ഏതാണ്? ആ ശബ്ദമെന്ന് പറയുന്നത് സ്ഫോടമാണ്. അത് ആണ് ഈ ജഗത്തിന് നിമിത്തം എന്ന് പറയുന്നു. ഇത് ശ്രുതി ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഒരു യുക്തി ഇതിനകത്തുണ്ട്. എന്താണ്? ഈ ലോകത്ത് എന്തെങ്കിലും ഒന്നിന്റെ സൃഷ്ടി നടത്തണമെങ്കിൽ അതിന്റെ മുമ്പിൽ ശബ്ദരൂപത്തിലുള്ള ഒരു ചിന്ത ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജഗത്തിന്റെ സൃഷ്ടിക്ക് മുമ്പിലും ഒരു ശബ്ദരൂപത്തിലുള്ള ഒരു ചിന്ത നടന്നിരിക്കണം. അതാണ് ആ യുക്തി. അപ്പോൾ അവിടെ ശബ്ദമുണ്ട്, പിന്നെ അവിടെ ഒരു സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവിനോട് പേര് പറഞ്ഞു പ്രജാപതി. ആ ശബ്ദത്തിന് പറഞ്ഞു അത് വൈദിക ശബ്ദമാണ്. ഇത് ജഗത്ത്, ജഗത്തിന്റെ സൃഷ്ടി, ജഗത് സൃഷ്ടിക്ക് കാരണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള കേവലം ബൗദ്ധികമായ ഒരു കാഴ്ചപ്പാട്. അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വേദത്തിന്റെ പ്രാമാണികത ഇവിടെ ഉറപ്പിക്കുകയാണ്. വേദം സ്വതപ്രമാണമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ആശയപരമായ പിൻബലം കിട്ടുക. പഴയ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്ന അങ്ങനെ എല്ലാം ആശയപരമായി ചിന്തിച്ചുറപ്പിക്കുക, അതായിരുന്നു പഴയ രീതി. അത് വിട്ടിട്ടാണ് പിന്നീട് മനുഷ്യൻ വസ്തുനിഷ്ഠമായ പഠനങ്ങളിലേക്ക് പോയത്. അപ്പൊ അവിടെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് മാറിയിട്ട് ബാഹ്യമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും സ്ഥാനമാണ്. അതിനാണ് നമ്മൾ ഇന്നത്തെ സയൻസ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ സയൻസിനും ബുദ്ധിയുടെ സഹായം വേണം. പക്ഷെ അത് ആന്തരികമായ ചിന്തയുടെ തലത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ബാഹ്യമായ രണ്ടിലും തമ്മിൽ വരുന്ന വ്യത്യാസമുണ്ട്. ആന്തരികമായ ചിന്തയുടെ തലത്തിൽ നമ്മൾ പോകുമ്പോൾ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾക്ക്, ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും അവിടെ പ്രാധാന്യം കുറഞ്ഞു. എല്ലാം ചിന്തയിലൂടെ പോയിക്കൊണ്ടേയിരിക്കും. വസ്തുനിഷ്ഠമായ പഠനം എന്ന് പറയുമ്പം ചിന്തയെ സഹായത്തിന് വിളിക്കും, പക്ഷെ പഞ്ചേന്ദ്രിയങ്ങളെയും, കാരണം പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ബഹുമുഖമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതിനെ കൂടെ ഉപയോഗപ്പെടുത്തും. അപ്പോൾ പഠനം ബഹിർമുഖവുമാവും. അതുകൂടി വരുന്നതാണ് ഇന്നത്തെ പഠനങ്ങളെന്ന് പറയുന്നത്. നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്ന അതാണ്. മറ്റേ നമ്മൾ പറയും ഫിലോസഫി എന്ന് പറയും. രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം അതാണ്. അതുകൊണ്ടിവിടെ സ്ഫുടവാദി തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ് ജഗത്തിന്റെ സൃഷ്ടി സംഭവിക്കുന്നത്. ഇതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഭാഷകാരൻ ആദ്യം പറയുന്നു. ഇവരെ നിഷേധിക്കാൻ മീമാംസകരെ കൂട്ടുപിടിച്ചാലേ പറ്റൂ. ഒരു പ്രസിദ്ധനായൊരു മീമാംസകനാണ് ഉപവർഷൻ. ഇദ്ദേഹം ജൈമിനീയ സൂത്രങ്ങൾക്ക് വൃത്തി എഴുതി ആളാണെന്നാണ്, വ്യാഖ്യാനം എഴുതിയ ആളാണെന്നാണ് പറയുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വർണ്ണവാദിയുടെ അഭിപ്രായങ്ങളെ പറയുന്നു. അപ്പൊ സ്ഫോടത്തെ നിഷേധിക്കും. വർണ്ണ ഏവതു ശബ്ദഭേദി ഭഗവാൻ ഉപവർഷ. ഭഗവാൻ ഉപവർഷൻ എന്ന് പറയുന്നത് ഋഷിയാണ്. ബ്രഹ്മസൂത്രത്തിനും വരുന്നുണ്ട് ഉപവർഷൻ, മീമാംസാസൂത്രങ്ങളിൽ വരുന്നുണ്ട്. അപ്പോ ഭാഷകാരന് ആരോടെങ്കിലും ബഹുമാനം തോന്നിക്കഴിഞ്ഞാൽ അവരെ ഭഗവാൻ എന്ന് വിളിക്കും. ബഹുമാനം തോന്നിയില്ലെങ്കിൽ കന്നുകാലി എന്നും വിളിക്കും. ഇതെല്ലാം വരും ഭാഷയത്തിൽ ബൃഹദാരണ്യത്തിലും വന്നുണ്ടോ? വാലും കൊമ്പുമില്ലാത്ത പശുക്കളാണ് ഈ പറയുന്നത്. നിശ്ചിതമായി വിമർശിച്ചു കളയും. തർക്കികന്മാരെയും മറ്റും അങ്ങനെ പറയും. വിവേകം ശൂന്യന്മാരായ കന്നുകാലികളാണ്. പറഞ്ഞാലോട്ട് മനസ്സിലാകത്തുമില്ല, പറഞ്ഞാലോട്ട് സമ്മതിക്കത്തുമില്ല. അവിടെ സംസാരിക്കാനേ ഒക്കത്തില്ല. കന്നുകാലിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ ഉപവർഷനെ കുറിച്ച് വരുന്നത് ഭഗവാൻ എന്ന് പറയുന്നു. കാരണം ഉപകവർഷം പറയുന്ന കാര്യം എനിക്ക് സമ്മതമാണ്. എന്താണ് പറയുന്നത് ഉപകവർഷൻ? വർണ്ണ ഏവത് ശബ്ദ നത് സ്ഫോട എന്നാണ്. അതായത് ശബ്ദം വർണ്ണം ആണ് സ്ഫോടമല്ല എന്ന് വെച്ചാൽ ഏതൊരു ശബ്ദത്തിൽ നിന്നാണോ നമുക്ക് അർത്ഥബോധം ഉണ്ടാകുന്നു ആ ശബ്ദം, അത് വർണ്ണരൂപത്തിലുള്ള ശബ്ദമല്ല സ്ഫോട രൂപത്തിലുള്ള എന്ന് പറയുന്ന പൂർവ്വം, അത് സ്ഫോട രൂപത്തിലുള്ള ശബ്ദമല്ല വർണ്ണരൂപത്തിലുള്ള ശബ്ദമാണ് എന്ന്. സ്ഫോടാനും പറയുന്ന തിരിച്ച്, അത് വർണ്ണരൂപത്തിലുള്ള ശബ്ദമല്ല സ്ഫോട രൂപത്തിലുള്ള ശബ്ദമാണ്. പക്ഷെ ഭഗവാൻ ഉപവർഷം പറയുന്ന എന്താണ്? അത് സ്ഫോട രൂപത്തിലുള്ള ശബ്ദമല്ല വർണ്ണരൂപത്തിലുള്ള ശബ്ദമാണ് എന്ന് പറയുമ്പോൾ, ഇതുവരെ വർണ്ണപക്ഷത്തിൽ എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞു അതിനെല്ലാം സമാനം പറയുന്നു. കാരണം സ്ഫോടവാദിയും തന്റെ പക്ഷത്തെ സമർത്ഥിച്ചത് വളരെ യുക്തിയുക്തമാണ്. പറയുന്നു അർത്ഥബോധത്തിന് നിമിത്തമായിരിക്കുന്ന ശബ്ദം വർണ്ണങ്ങൾ തന്നെയാണ് സ്ഫോടമല്ല. അതാണ് വർണ്ണ ഏവത് ശബ്ദവേദി ഭഗവാൻ പോർഷ എന്ന് പറയുമ്പോൾ വീണ്ടും ആദ്യം പോലെ തുടങ്ങേണ്ടി വരും. ഇനി സ്ഫോടപക്ഷത്തെ നിരാകരിക്കണ്ടേ, വർണ്ണപക്ഷത്തെ വീണ്ടും സാധൂകരിക്കണ്ടേ. ഈ വർണ്ണപക്ഷം നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞ അങ്ങനെ പൂർവപക്ഷ രൂപത്തിൽ സ്ഫോടപക്ഷക്കാരൻ തന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായിരിക്കും വർണ്ണപക്ഷക്കാരൻ പറയുന്നത് എന്ന് മനസ്സിലായി. അതിനെ തന്നെ ആവർത്തിക്കുന്നു. നനു ഉത്പന്ന ധ്വംസിത്വം വർണ്ണാനാമുക്തം. മുമ്പ് പറഞ്ഞ ഓരോരോ ആ പൂർവപക്ഷങ്ങളും നമ്മൾ ഓർമ്മിച്ചാൽ മതി, ഇത് എളുപ്പമാണ്. വർണ്ണങ്ങൾ ഉത്പന്ന ധ്വംസികളാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ. ഉത്പന്നം ഉണ്ടായി നശിക്കുന്ന വർണ്ണങ്ങളിൽ നിന്ന് എങ്ങനെ ശബ്ദബോധം ഉണ്ടാവും, അർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവും? സാധ്യമല്ല എന്ന് മുമ്പ് പറഞ്ഞില്ലേ. അതിനു ഉത്പന്ന ധ്വംസിത്വം വർണ്ണാനാമുക്തം പറയുന്നു. അതിന് തന്ന അതൊന്ന് ശരിയല്ല നിങ്ങൾ പറഞ്ഞത്. പറഞ്ഞു അത് ശരിയാണ്. വർണ്ണവാദി പറയുകയാണ് സ്ഫോട, നിങ്ങളാ പറഞ്ഞ അങ്ങനെ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വർണ്ണം ഉണ്ടാകുന്നു, അടുത്ത ക്ഷണം നിലനിൽക്കുന്നു, മൂന്നാമത്തെ ക്ഷണം നശിക്കുന്നു, അത് നിങ്ങൾ സംസാരിച്ചാണ്. ഞങ്ങളതൊന്നും പറഞ്ഞിട്ടില്ല. വർണ്ണവാദി പറയുന്നു ഉത്തന്ന അത് ശരിയല്ല, ഒറ്റയടിക്കും ശരിക്കുന്നു. പിന്നെ വർണ്ണം നിത്യമാണ്. എങ്ങനെ നിങ്ങൾ ശബ്ദം നിത്യമാണ് എന്ന് പറഞ്ഞതിന് എന്ത് യുക്തി പറഞ്ഞു? അത് തന്നെ വർണ്ണം നിത്യമാണെന്നുള്ളതിന് ഞങ്ങൾ പറയുന്നു. ശബ്ദം നിത്യമാണെന്നുള്ളതിന് എന്ത് യുക്തിയാണ് പറഞ്ഞു? പ്രത്യഭിജ്ഞ. സ്ഫോടം നിത്യമാണെന്നുള്ളതിന് അങ്ങനെയാണെങ്കിൽ വർണ്ണം നിത്യമാണെന്നുള്ളതിനും അതിനെ സ്വീകരിച്ചാൽ മതി. എന്തിനാ അതിനെ വിടുന്നത്? ഇതാണ് വർണ്ണവാദി പറയുന്നത്. ഒരേ ഒരു ന്യായം തന്നെ ഒരിടത്തൊക്കും വേറെ തൊക്കത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? സ്ഫോടശബ്ദം നിത്യമാണെന്നുള്ളതിന് വേറൊന്നുമില്ല പറയാം. അല്ലെങ്കിൽ വർണ്ണം നിത്യമാണെന്നുള്ളതിനും അത് പറഞ്ഞാൽ മതി. തേ ഏവ അവ തന്നെയാണ്. ഗ എന്ന് പറയുന്നത് 10 തവണ ഉച്ചരിച്ചു കഴിഞ്ഞാലും പറയുന്നു. ഇനിയിപ്പോ ഏത് ശബ്ദമോ ഉച്ചരിച്ചത്? നേരത്തെ ഉച്ചരിച്ച ശബ്ദം. ഇനിയിപ്പോ ഏത് ശബ്ദമോ കേട്ടത്? നേരത്തെ കേട്ട ശബ്ദം. എന്നാണ് തേ ഏവേദി പ്രത്യഭിജ്ഞ. നേരത്തെ കേട്ട ഗവർണം ഗകാരം അത് തന്നെയാണ് ഇപ്പോഴും കേൾക്കുന്നത് എന്നുള്ള പ്രത്യഭിജ്ഞ ഉള്ളതുകൊണ്ട് വർണ്ണം നിത്യമാണ്. അത് പറയുന്നു പ്രത്യഭിജ്ഞ ഉണ്ട് എന്ന് വിചാരിച്ച് ഒന്ന് നിത്യമായി കൊള്ളണമെന്നില്ല. ഉദാഹരണം പറഞ്ഞു സാദൃശ്യ പ്രത്യഭിജ്ഞാനം കേശാദിഷ് ഇവ ഇതി ചേത്, അത് ഒന്നും മറ്റൊന്നുമായിട്ട് സാദൃശ്യമുണ്ടെങ്കിലും, സാദൃശ്യമുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ രണ്ടും വേറെ വേറെയാണ്, പക്ഷേ സാദൃശ്യമുണ്ടെങ്കിലും അത് തന്നെ ഇതെന്ന് തോന്നാം, അല്ല രണ്ടും ഒന്നായതുകൊണ്ടല്ല. അതിന് നല്ല ഉദാഹരണം പറയുന്നു, തലമുടി. ഒരാള് തലമുടി ക്രോപ്പ് ചെയ്ത് നിർത്തുകയാണ്, തലമുടിയോ താടിയോ ഒക്കെ മുറിച്ച് നിർത്തുന്നു. എല്ലാ ദിവസവും അയാളുടെ മുഖത്ത് നോക്കുക, എല്ലാ ദിവസവും ഒരേ നീളത്തിൽ ഒരേ തലമുടി കാണുന്നയാൾക്ക് തോന്നും എന്താണ്, ഇന്നലെ കണ്ട താടി തന്നെ ഇന്ന് കാണുന്നത്, നാളെയും അത് തന്നെ, മറ്റന്നാളും അത് തന്നെ എന്നും. ചോദിക്കും, എത്ര കാലമായി താൻ ഈ താടി വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കും. വാസ്തവത്തിൽ എന്താണ്, പ്രദക്ഷിണം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലിരിക്കുന്ന ചത്തുപോയ കോശങ്ങളെയാണ് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്, അതാണ് മുടി. അതങ്ങനെ സദാ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മുറിച്ചു കളയേണ്ടി വരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന കേശമല്ല ഇന്ന് കാണുന്ന അത്, ഇത് പുതിയതാണ്, പക്ഷെ കാണുന്നവന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രദക്ഷിണം വേറെ വേറെ തലമുടി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും കാണുന്നവന് അത് തന്നെ ഇതെന്ന് തോന്നുന്നത് പോലെ ഓരോ ശബ്ദവും വേറെ വേറെയാണ്, പക്ഷേ ഈ രണ്ട് ശബ്ദങ്ങൾ തമ്മിലും സാദൃശ്യമുണ്ട്. ഗ അടുത്തതും ഗ ഒരേപോലെ മുഴങ്ങുന്നു, അത് രണ്ടിനും ഒരേപോലത്തെ ധ്വനി. തലമുടി ഇന്നലത്തും ഇന്നത്തും ഒരുപോലെ ഇരിക്കുന്നു, കറുത്ത് തന്നെ ഇരിക്കുന്നു, അതേ നീളത്തിലിരിക്കുന്നു, അതേ രൂപത്തിലിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു അത് തന്നെ ഇതെന്ന്, വാസ്തവത്തിൽ വേറെ വേറെയാണ്. അതുപോലെ ഈ ശബ്ദവും ഒരേപോലെ ഇങ്ങനെ മുഴങ്ങുന്നതുകൊണ്ട് നമ്മൾ പറയുന്നു രണ്ട് ശബ്ദവും ഒന്നാണ്, വാസ്തവത്തിൽ രണ്ടും രണ്ടാണ്. സ്വയം ഗകാര എന്നുള്ള പ്രതിഭിജ്ഞ ഇവയിൽ സാദൃശ്യമുള്ളതുകൊണ്ടാണ്, അതുകൊണ്ടത് നിത്യമല്ല അനിത്യമാണ് എന്ന് വർണ്ണവാദിയോട് പൂർവക്ഷി പറയുന്നു. ഇവിടുത്തെ വർണ്ണവാദി എന്ന് പറയുന്നത് ഉപവർഷൻ. സാദൃശ്യാത് പ്രതിഭിജ്ഞാനം കേശാദിഷ, സാദൃശ്യം കൊണ്ട് ഇത് തോന്നുന്നതാണ്. ഇതുപോലെ തന്നെ ഉദാഹരണം പറയും, ദീപത്തിന്റെ ദീപശിഖ അജ്വാല സദാ ജലിച്ചുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് തോന്നുന്നു ഒന്നാണ്. പക്ഷെ ഒന്നല്ല, എന്തുകൊണ്ട്? ഓരോ സമയവും ഓരോ സെക്കൻഡിലും എന്താണ്, അവിടെ പുതിയ പുതിയ പുതിയ അഗ്നിയുടെ തന്മാത്രകൾ വന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിമിഷത്തിൽ കണ്ടതല്ല ഇപ്പൊ കാണുന്നത്, മാറിപ്പോയി. സാദൃശ്യാത് പ്രതിഭിജ്ഞാനം കേശാദിഷ ഇവ ഇത് ചെയ്തു, സാദൃശ്യം കൊണ്ടാണ് ആ പ്രതിഭിജ്ഞാനം തോന്നുന്നത്. ഇത് രണ്ടും വേറെ വേറെയാണ്, ഒന്നല്ല, അപ്പോൾ ഉണ്ടായി നശിച്ചുപോയി, വണ്ണം അനിത്യമാണ്, അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിയല്ല. കേശത്തെ സംബന്ധിച്ച് അത് ശരിയാണ്, വേറെ വേറെ തന്നെയാണ്. ദീപശികയെക്കുറിച്ച് പറയുന്നത് ശരി തന്നെയാണ്, വേറെ വേറെയാണ്. പക്ഷെ വർണ്ണത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവിടെ ഭേദമുണ്ട്, പക്ഷേ സാദൃശ്യമുണ്ട്, അതുകൊണ്ടൊന്നും തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? മുമ്പും പറഞ്ഞു, ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. ഇവിടെ ഇപ്പോൾ പറയുന്ന എന്താണോ, ഒരാൾക്ക് തോന്നുന്നു ഇന്നലെ കണ്ട കേശം തന്നെയാണെന്നും കാണുന്നതെന്ന് തോന്നുന്നു. പിന്നീട് അയാൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു, എന്താണ് ഈ കേശം, അതെങ്ങനെ വരുന്നു, അയാൾ മനസ്സിലാക്കുന്നു. ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മൃത കോശങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതാണ് ഈ കേസ് വന്നത്. ഇത് പ്രതിക്ഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നല്ല പലതാണ്. അപ്പം നേരത്തെ ഒന്നും തോന്നിയത് അതൊരു ഭ്രാന്തി, സാദൃശ്യം കൊണ്ട് ഭ്രാന്തി ആണ്. ഇത് പലതാണെന്ന് പറയുമ്പോൾ ആ ഭ്രാന്തിയെ നിരാകരിക്കുന്നു. കേസുകളെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നു. ദീപശിഖയെ സംബന്ധിച്ചും അങ്ങനെയാണ്. അതിനെക്കുറിച്ച് ഭൗതികമായി പഠിക്കുമ്പോൾ ഒരാൾക്ക് വ്യക്തമാകും. നേരത്തെ ഒന്നും തോന്നിയ ഒരു ഭ്രാന്തിയാണ്, അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സ്വയം ഗകാര എന്നുള്ളത് ആദ്യത്തെ ഗകാരം, രണ്ടാമത്തെ ഗകാരം, ഇത് രണ്ടുള്ള സാദൃശ്യം കൊണ്ടാണ് അങ്ങനെ ഒരു ഏകത്വ ബുദ്ധി ഉണ്ടായത്. അതുകൊണ്ട് ഏകത്വ ബുദ്ധി ഭ്രാന്തിയാണ് എന്ന് ബോധിക്കാൻ പറ്റുന്നില്ല. ഈ ബോധം ഭ്രാന്തിയാണെന്ന് ബോധിപ്പിക്കുന്ന വേറൊരു ബോധമില്ല ഇവിടെ. അത് ഭ്രാന്തിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള ഒരു ശാസ്ത്രമോ യുക്തിയോ ഒന്നും തന്നെ ഇല്ല. ആ അനുഭവം ഭ്രാന്തിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. സ്വയംകാര എന്നുണ്ടായ ഈ അനുഭവം ഇത് ഭ്രാന്തിയാണെന്ന് തോന്നുന്നില്ല. തോന്നണമെങ്കിൽ എന്തുകൊണ്ടോ ആ കകാരം വേറെ ഈ കകാരം വേറെ എന്ന് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കണോ? സാധ്യമല്ല. മറ്റൊരു തെളിയിക്കാം, ഇവിടെ അതിന് സാധ്യമല്ല. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ സ്വയം കകാര എന്ന് പറയുന്ന ജ്ഞാനം ഭ്രാന്തിയാണെന്ന് പറയാം. ഇവിടെ സാധ്യമല്ല. പ്രതിഭജ്ഞാനസ്യ പ്രമാണാന്തരേണ ബാധ അനുഭവത്തെ. മറ്റിടത്തൊക്കെ എന്താ സംഭവിക്കുന്നത്? തലമുടിയുടെ സ്ഥലത്തും ഒക്കെ പ്രത്യക്ഷമായ പ്രമാണത്തിലൂടെ മനസ്സിലാക്കുന്നു കേശം പലതാണ്. അപ്പോൾ മനസ്സിലാവുന്നു നേരത്തെ അത് ഒന്നാണെന്ന് തോന്നി ഭ്രാന്തിയാണ്. ഇവിടെ അത് പറ്റുന്നില്ല. ഇവിടെ അങ്ങനെ ആ ഗകാരം വേറെയാണ് ഈ ഗകാരം വേറെയാണ് എന്ന് പ്രത്യക്ഷത്തിലൂടെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അതിന് പ്രമാണമില്ല. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പറയാം എന്താണോ ആ ഗകാരം ഇത് രണ്ടും ഒന്നാണെന്ന് തോന്നി ഭ്രാന്തിയാണ്. അത് കഴിയുന്നില്ല. പ്രത്യഭിജ്ഞാനസ്യ പ്രമാണാന്തരേണ ബാധാനുപത്തെ, ബാധ സംഭവിക്കുന്ന ഒരു ജ്ഞാനം ഭ്രാന്തിയാണെന്ന് ബോധിക്കണമെങ്കിൽ അതിൻ്റെ ബാധ സംഭവിക്കണം. അത് സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാത്തിടത്തോളം കാലം ഈ പ്രത്യഭിജ്ഞയിലൂടെ മനസ്സിലാക്കണം ഗകാരം ഒന്നാണ് രണ്ടല്ല എന്ന് മനസ്സിലാക്കണം. പറയുന്നു അത് ശരിയല്ല, വിടുന്നില്ല. സ്ഫോടവാദി പറയും നിങ്ങൾ പറയുന്ന ഒന്നും തന്നെ ശരിയല്ല. സ്വയം ഗകാര എന്ന് പറയുന്ന ഈ പ്രതിഭിജ്ഞ ഇത് നിങ്ങൾ കരുതുന്നത് പോലെ മുമ്പ് കണ്ട ഗകാരം തന്നെയാണ്, മുമ്പ് കേട്ട ഗകാരം തന്നെയാണ് ഇപ്പോഴും കേൾക്കുന്നത്, മുമ്പ് അറിഞ്ഞ ഗകാരത്തെ തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്, എന്ന് ബോധിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഈ പ്രത്യഭിജ്ഞ. ഈ പ്രത്യഭിജ്ഞയിലൂടെ അതെല്ലാം മനസ്സിലാക്കുന്നു. പ്രത്യഭിജ്ഞ അംഗീകരിക്കുന്നു ഇങ്ങനൊരു അനുഭവമുണ്ട്, ഞാൻ ദാ മുമ്പ് കേട്ട ഗകാരത്തെ തന്നെയാണ് ഇപ്പോഴും കേൾക്കുന്നത്, ഇങ്ങനൊരു അനുഭവമുണ്ട്. പക്ഷേ ഇത് ഭരണത്തെ സംബന്ധിച്ചുള്ള അനുഭവമല്ല, വർണ്ണനിഷ്ഠമായ ജാതിയെക്കുറിച്ചുള്ള അനുഭവമാണ്. ഗത്വജാതിയാണ് അവിടെ അറിയുന്നത്, ഗവർണത്തെ അല്ലെന്നാണ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അത് വിശദീകരിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ്? രണ്ട് പശുക്കളെ കാണുമ്പോൾ രണ്ടും പശുവാണെന്നറിയുന്നത്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതുപോലെ ഇവിടെയും മനസ്സിലാക്കണം. അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിന്തിച്ചതിന്റെ കൂട്ടത്തിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ തലയിൽ കയറിയില്ല എന്ന് വരും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം.